സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സാംഗ്രഹാധ്യായ മൂന്ന് പാദം മൂന്ന് അധികരണം മൂന്ന് സൂത്രം അൻപത്തി മൂന്ന് ഏക ആത്മന ശരീരേ ഭാവാത്. ന സ്വർഗമനായ അപവർഗമനായ വാ സമർത്ഥോ ദേഹവ്യതിരിക്ത ആത്മാസ്ഥി യത്കൃതം ചൈതന്യം ദേഹസ്യാത്. ഇവിടെ വൈദിക മതത്തെ നിഷേധിക്കുകയാണ്. ചർവാകന്റെ അഭിപ്രായമാണ് വീണ്ടും പറയുന്നത്. ചർവൻ പറയുന്നത് ചൈതന്യ വിശിഷ്ടമായ ശരീരം അതാണ് പുരുഷൻ. ആ ചൈതന്യം നാല് ഭൂതങ്ങളുടെ സംയോഗം ഉണ്ടായത്. അതല്ലാതെ ശരീരാതിരിക്തമായ ഒരാത്മാവ് അത് സ്വർഗത്തിൽ പോകാനോ അല്ലെങ്കിൽ മുക്തിക്കോ വേണ്ടിയുള്ള ഒരാത്മാവ് ഇല്ല. ദേഹവ്യതിരിക്തമായ ആത്മാവില്ല. ആത്മാവിനെ ചർവാകനും സ്വീകരിക്കുന്നുണ്ട്, പക്ഷെ അത് ചൈതന്യ വിശിഷ്ടമായ ദേഹം അത്രയേ ഉള്ളൂ. ആത്മാവിൻ്റെ ദേഹം വ്യതിരിക്തമായ ആത്മാവിൻ്റെ ചൈതന്യം ദേഹത്തിൽ വരുന്നു. ഇതാണ് അദ്വൈതിയും മറ്റും പറയുന്നത്. ഇത് പറയുന്നത് ദേഹവ്യതിരിക്തമായ ആത്മചൈതന്യം ദേഹത്തിൽ വരുന്നു. അതിന് അധ്യാസം എന്ന് പറയും. അന്യോന്യ അധ്യാസമുണ്ട്. അങ്ങനെ ചൈതന്യം ദേഹത്തിൽ വരണമെങ്കിൽ ശരീരഭിന്നമായ ഒരു ആത്മാവുണ്ടായിരിക്കണം. ആത്മാവിൻ്റെ ചൈതന്യം ശരീരത്തിൽ വരണം. ശ്രവണം പറയുന്നു അങ്ങനെയല്ല. ചൈതന്യ വിശിഷ്ടമായ ദേഹം തന്നെയാണ് ആത്മാവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആത്മാവിൻ്റെ ചൈതന്യം ദേഹത്തിൽ വരുന്നു എന്നാണ്. എന്നാൽ സ്വർഗഗമനായ അപവർഗമനായവ സ്വർഗപ്രാപ്തിക്കോ അല്ലെങ്കിൽ അപവർഗപ്രാപ്തിക്കോ വേണ്ടിയുള്ള സമർത്ഥനായ ദേഹവ്യതിരിക്തമ അസ്തി. ദേഹവ്യതിരിക്തമായ ഒരാത്മാ ഇല്ല. യത്കൃതം ചൈതന്യം ദേഹേസ്യ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആത്മകൃതമായ ചൈതന്യം ദേഹത്തിൽ ഉണ്ടായേനെ. അങ്ങനെ ഒന്നില്ല എന്ന് ചെയ്യുന്നത് ദേഹവത്തു ചേതന സ ആത്മാ ചെയ്തി പ്രതിജാനതെ. അതുകൊണ്ട് ദേഹം തന്നെയാണ് ചേതനനായിരിക്കുന്നത്. ചേതനനായ ദേഹം തന്നെയാണ് ആത്മാവ് എന്നാണ് ഞങ്ങളുടെ സിദ്ധാന്തം. ദേഹേവത്തു ചേതന സ്ഥാത്മാച്ച ചേതനമാണ് ആത്മാവുമാണ്. ഹേതും ചാചക്ഷതയെ ശരീരേ ഭാവാത് സൂത്രം. ഏകാത്മനഹ ഏകേ എന്നാണ് എന്നുവെച്ചാൽ ചാർവാകനെ കുറിച്ച് പറയണം. ശരീരഭാവ. ആത്മനഹ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ ചാർവാകന്റെ സിദ്ധാന്തത്തെ. ആത്മാവെന്ന് പറയുന്നത് ചേതനായ ശരീരം തന്നെയാണ്. അതിനൊരു ഹേതു പറയണം. അതാണ് സൂത്ര പറഞ്ഞിരിക്കുന്നത്, ശരീരേ ഭവ ഹേതും ആചക്ഷതേ ശരീരേ ഭവ. അത് വിശദീകരിക്കുന്നു, യദ്ധി യസ്മിൻ സതി ഭവതി അസതി ച ന ഭവതി തദ്ധർമ്മത്വേന അധിവസിയതി യഥ അഗ്നിധർമ്മോ ഉഷ്ണപ്രകാശോ. അഗ്നിയുടെ ധർമ്മമാണ് ഉഷ്ണവും പ്രകാശവും. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അഗ്നി ഉള്ളപ്പോൾ മാത്രമേ ഉഷ്ണമുള്ളൂ, അഗ്നി നിലനിൽക്കുമ്പോൾ മാത്രമേ പ്രകാശമുള്ളൂ. അഗ്നിയില്ലെങ്കിൽ ഉഷ്ണവുമില്ല, അഗ്നിയില്ലെങ്കിൽ പ്രകാശവും. അതുകൊണ്ട് അഗ്നിധർമ്മമാണ് ഉഷ്ണവും പ്രകാശവും, ചൂടും പ്രകാശവും. അതുപോലെ ദേഹം ഉള്ളപ്പോഴേ ചൈതന്യമുള്ളൂ, ദേഹമില്ലെങ്കിൽ ചൈതന്യമില്ല. ദേഹമില്ലെങ്കിൽ ചൈതന്യമില്ല എന്ന് പറഞ്ഞാൽ ചാർവാകനം പറയുന്ന പോലെ ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത. ദേഹം ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ ചൈതന്യമില്ലല്ലോ. ചൈതന്യം ദേഹത്തിൻ്റെ ധർമ്മമാണ്. ഇന്നത്തെ നാസ്തികവാദികളും അത് തന്നെ പറയുന്നു. അവരും പറയുന്നത് അത് തന്നെയാണ്. ഈ ശരീരം ഇല്ലാതിരുന്നാൽ പിന്നെ ചൈതന്യത്തെ എവിടെ കാണുന്നു? ചൈതന്യം ഒരിടത്തും അനുഭവപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് ശരീരധർമ്മമാണ് ചൈതന്യം. അത് തന്നെയാണ് പഴയ ചാർവാകനം പറഞ്ഞത്. അതിനൊരു വ്യാപ്തി ഇവിടെ പറയുന്നു. ഒന്നിരിക്കെ മാത്രമുള്ള മറ്റൊന്ന്, അതില്ലാതിരിക്കെ മറ്റൊന്നില്ലാതിരിക്കുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടാമതുള്ളത് ആദ്യത്തേൻ്റെ ധർമ്മമാണ്. ദേഹം ഇരിക്കെ ചൈതന്യമുണ്ട്, ദേഹമില്ലെങ്കിൽ ചൈതന്യമില്ല. അതുകൊണ്ട് ചൈതന്യം ദേഹധർമ്മമാണ്. അതിന് അവർക്ക് എടുത്തു കാണിക്കാനുണ്ട്. ശരീരം നശിച്ചാൽ ചൈതന്യമില്ല, ശരീരധർമ്മമാണ് ചൈതന്യം. യഥി എന്നുവെച്ചാൽ ഏതൊരു ധർമ്മമാണോ, യസ്മിൻ സതി ധർമ്മിയുള്ളപ്പോ, ഉദാഹരണം അഗ്നി, ഭവതി ഉഷ്ണം ഭവതി, അസതി അഗ്നിയില്ലാതിരിക്കുക, ന ഭവതി ഉഷ്ണം ന ഭവതി തത്. അതുകൊണ്ട് ആ ഉഷ്ണം തദ്ധർമ്മത്വേന അഗ്നിധർമ്മത്വേന അധിവസിയതെ നിശ്ചയിക്കാം എന്നവര് അതിനൊരു യുക്തി പറയണം. കാരണം ചാർവാകന് യുക്തിവാദിയാണ്. ഇന്നത്തെ യുക്തിവാദികളെന്ന് പറയുന്നത്, യുക്തിവാദം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ആരുടെയും സ്വന്തമല്ല. യുക്തിവാദം ആർക്കും ആകാം. എല്ലാവരും ആര് എന്ത് സിദ്ധാന്തം പറഞ്ഞാലും അവരെല്ലാം അതിൽ അവരവരുടേതായ യുക്തി പറയും. അപ്പോൾ യുക്തിവാദികളെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് യുക്തിവാദത്തിന് കൊട്ടേഷൻ എടുത്ത ആരും ഇല്ല പ്രത്യേകിച്ച്. അങ്ങനെ ചിലർ പറയും ഞങ്ങൾ യുക്തിവാദികളാണ്. അങ്ങനെ ഒരു വിഭാഗമേ ഇല്ല. കാരണം ആർക്കും അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് യുക്തി പ്രയോഗിക്കാം. അപ്പോൾ യുക്തിവാദി എന്ന് പറഞ്ഞിങ്ങനെ ഒരു പ്രത്യേകവാദി വരും, അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിവാദമല്ല. ഞങ്ങൾ യുക്തിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ യുക്തിവാദമല്ല എന്നതെല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്താണ് ഒരാൾ പറയുന്നതിന് യുക്തിയില് പോരായ്മകൾ, അതേ പരിശോധിക്കേണ്ടതാണ്. പറയുന്ന യുക്തിയിൽ എന്തൊക്കെ നിഗ്രഹസ്ഥാനങ്ങളുണ്ട് അത് പരിശോധിക്കും. അപ്പം നിഗ്രഹസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആര് പറയുന്ന യുക്തികളിലും അത് കാണും. സ്വാഭാവികമാണ്, അത് യുക്തിയുടെ തന്നെ ഒരു പോരായ്മയാണ്. യുക്തിഭംഗം യുക്തികളുടെടുത്തെല്ലാം അതും കുറച്ച് വരും. അതിന് കൂടുതൽ കുറവനുസരിച്ച് നമ്മൾ പറയും. അയാളുടെ യുക്തിക്ക് പോരായ്മകളുണ്ട്, അയാളുടെ യുക്തി മെച്ചപ്പെട്ടതാണ്. ഭാഷകാരൻ തന്നെ ഇവിടെ യുക്തിവാദം നടത്തുമ്പോൾ പൂർവപക്ഷത്തിലുള്ള പോരായ്മകളെ എടുത്ത് കാണിക്കും. നിങ്ങളുടെ യുക്തിയിൽ ഇന്ന പോരായ്മയുണ്ട്, ഇവിടെ ചാർവാകനോട് പറയുന്നു. എന്നുവെച്ചാൽ ആ യുക്തിയിൽ വരുന്ന നിഗ്രഹസ്ഥാനങ്ങളെടുത്ത് കാണിക്കും പലതരത്തിലുള്ള. അപ്പോൾ യുക്തിവാദം ചെയ്യുന്നവർ അതറിഞ്ഞിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, യുക്തിവാദി എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വിഭാഗമില്ല. അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് അവകാശപ്പെടാൻ പറ്റില്ല, ഞങ്ങൾ യുക്തിവാദികളാണ്. നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റും, എന്താണോ നിങ്ങളുടെ യുക്തിയിൽ എന്നെ എന്നെ പോരായ്മകളുണ്ട്, ഞങ്ങളുടെ യുക്തിയിൽ അതില്ല എന്നെല്ലാം പറയാം. അല്ലാതെ ഞങ്ങൾ പറയുന്ന യുക്തിവാദം നിങ്ങൾ പറയുന്ന യുക്തിവാദമല്ല എന്നാർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പോരായ്മകളെ കാണിച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകളെ കാണിക്കുക. നിങ്ങളുടെ യുക്തിവാദത്തിനും ഉണ്ട് പോരായ്മ. അതുകൊണ്ട് ഇപ്പോൾ യുക്തിവാദികളെ തന്നെ യുക്തിയെക്കുറിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ അവരത് ഉപയോഗിക്കാറില്ല, യുക്തിവാദമൊന്നും പറയാറില്ല. ഒരു പുതിയ പുതിയ ടേംസാണ് അവർ ഉപയോഗിക്കുന്നത് യുക്തിവാദത്തിന് പകരം. അവർക്കും മനസ്സിലായി തുടങ്ങി എന്താണ് യുക്തിവാദം എന്നുള്ളത്. കാരണം ഈ കുത്തകയല്ല. ഭാഷ്യകാരനോട് ചാർവാകനും പറയുന്ന യുക്തിവാദമാണ്. യഥാഗ്നിധർമ്മവും ഔഷ്ണ്യപ്രകാശവും, അഗ്നിധർമ്മമാണ് ഉഷ്ണവും പ്രകാശവും എന്ന് പറയുന്നു. ഇനി അതെങ്ങനെയാണ് ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നു, പ്രാണചേഷ്ട ചൈതന്യ സ്മൃത്യാദേശ്ച ആത്മധർമ്മത്വന അഭിമത ആത്മവാദിനാം തേപി അന്തരേവ ദേവ ഉപലഭ്യമാന ബഹിഷ്ഠ അനുപലഭ്യമാന അസിദ്ധേ ദേഹവ്യതിരിക്തേ ധർമ്മിണി ദേഹധർമ്മ ഏവ ഭവിതം അർഹന്തി. അപ്പോ ആത്മവാദികൾ പറയുന്നവര് ആസ്തികന്മാര്, ആത്മവാദികൾ എന്നുകൂടെ പറയുന്ന ആസ്തികന്മാർ, അവര് പറയുന്നത് പ്രാണൻ, ശ്വാസോച്ഛ്വസന ക്രിയ പ്രാണധർമ്മം, അതിനോടനുബന്ധിച്ച് വരുന്ന ശരീരചേഷ്ടകൾ, ചേഷ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് തർക്കത്തിൽ അതായത് ചലനം, ക്രിയ എന്ന് പറഞ്ഞാൽ ശരിയാവും. കാരണം ക്രിയ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്ന ജഡവസ്തുക്കളിലും ഉണ്ട്. ഫാന് ഇട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ പേജുകളും മാറും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇത് ചേഷ്ടയല്ല. എന്തുകൊണ്ട്? എന്ന് പറഞ്ഞാൽ പഠിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ചേഷ്ട എന്ന് പറയുന്ന ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരാർത്ഥ ക്രിയ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്രാപ്തിക്ക് വേണ്ടി വരുന്ന ക്രിയകൾ, അനിഷ്ടപരിഹാരത്തിന് വേണ്ടി വരുന്ന ക്രിയകളാണ് ചേഷ്ട. ആ ചേഷ്ടയുടെ പ്രത്യേകത എന്താണ്? അത് മനുഷ്യനിൽ മാത്രമല്ല, എല്ലാ പ്രാണികളിലും ഉണ്ട്. അല്ലേ? ഉറുമ്പ് ഇഴഞ്ഞു പോകുമ്പോൾ വഴിയിലെവിടെയെങ്കിലും അഗ്നി, ചൂട്, തീക്കനൽ കണ്ടു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കുറച്ച് മുമ്പ് വെച്ച് തന്നെ അത് എബോട്ടേൺ അടിക്കും, പിന്നെ മുമ്പോട്ട് നീങ്ങത്തില്ല. സെൻസ് അവിടെ എന്ത് പ്രവൃത്തിയാ? അനിഷ്ട പരിഹാരാർത്ഥ ക്രിയ. അത് വളരെ ദൂരെ തന്നെ ഏതെങ്കിലും പ്രാണിയുടെ അവശിഷ്ടങ്ങളുടെ സ്മെൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് പോകും. ഇഷ്ടപരിഹാരാർത്ഥ ക്രിയ, അതാണ് ചേഷ്ട. അത് റുമ്പിലുമുണ്ട്, മനുഷ്യരിലുമുണ്ട്. പക്ഷെ അതെവിടെ ഇല്ലാത്തത്? ക്രിയയുണ്ട്, പക്ഷെ അതില്ലാത്ത എവിടെ? അചേതനങ്ങളുണ്ട്. ഇപ്പം ഇത് ഇതിൻ്റെ ഈ കടലാസുകൾ ചലിക്കുന്നത് ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാരത്തിനൊന്നുമല്ല, മറ്റൊന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്നത്. അതില്ലെങ്കിൽ അത് പ്രവർത്തിക്കത്തില്ല. അതാണ് ചേഷ്ട. അത് ജീവന്റെ അടയാളമാണ്. എവിടെ ജീവനുണ്ടോ അവിടെ മനുഷ്യനും മറ്റും അത് വളരെ വ്യക്തവും സ്ഥൂലവുമായിട്ടുണ്ട്. അതിസൂക്ഷ്മമായ ഏകകോശ ജീവികളിൽ പോലും അത് കാണും. അവയും എന്ത് ചെയ്യും? ഇഷ്ടപ്രാപ്തിയും അനിഷ്ട പരിഹാരത്തിനും വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ആത്മാവിന്റെ അടയാളമായി പറയും. അങ്ങനെയുള്ള ഇഷ്ടപ്രാപ്തിയും അനിഷ്ടപരിഹാരത്തിനും വേണ്ടിയുള്ള പ്രവൃത്തിക്ക് ആധാരമായിരിക്കുന്ന എന്തോ അതാണ് ആത്മാവ്. ഇതാണ് ആസ്തികന്മാർ പറയുന്നത്. പിന്നെ പ്രാണൻ, പ്രാണചേഷ്ട എന്ന് പറയുന്നത് അത് സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേഷ്ട എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് ബോധപൂർവം ചെയ്യുന്നു. പ്രാണൻ എന്ന് പറയുന്നത് ചേഷ്ട പോലെ ബോധപൂർവം ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടോ എന്തുകൊണ്ടോ ഇത്രയും ഒക്കെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടും ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ അതൊക്കെ ശരി, ചോദ്യത്തിന് ഉത്തരമായില്ല. സുഷുപ്തിയിലും എവിടെ ഷൂ എന്ന് കേട്ടപ്പോ പലരും മോണി. അതിന്റെ ഉറവിടം എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ചേഷ്ട പോലെ ബോധപൂർവം അല്ലാതെ, ബോധമുണ്ടെങ്കിലും പ്രാണനം വ്യാപാര ശരീരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ചേതനൻ വേണം എന്നാണ് ആസ്തികന്മാർ പറയുന്നത്. ചാർവാകൻ അതംഗീകരിക്കുന്നില്ല. മൃതശരീരത്തിൽ അതും കാണുന്നില്ലല്ലോ. അവിടെ ബോധമില്ല, ഇഷ്ട അനിഷ്ട പ്രാപ്തി പരിഹാരാർത്ഥ ക്രിയയുമില്ല, പ്രാണന വ്യാപാരമില്ല. ചർവൻ പറയുന്നത് ചൈതന്യ വിശിഷ്ടമായ ചൈതന്യത്തോടുകൂടിയിരിക്കുന്ന ഈ ശരീരം, ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് നടക്കുന്നത്. പിന്നെ ചൈതന്യം ബോധം അതും ദേഹത്തിനൊന്നാണ് ഭൗതികവാദികളും അതെന്ന് പറയുന്നു. ഭൗതികവാദി എന്ന് പറയുമ്പോൾ നാസ്തികന്മാരായ ആത്മാവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാത്തവരും പറയുന്നത് തന്നെ. ബോധം എന്ന് പറയുന്നത് ചൈതന്യ വിശിഷ്ടമായ ശരീരത്തിന്റെ ധർമ്മമാണ്. ശരീരത്തിൽ ബോധം ഇങ്ങനെ പ്രകടമാകുന്നു. പിന്നെ വരുന്ന സ്മൃതി, സ്മൃതി എടുത്തു പറയുന്നതിന് കാരണം ബോധത്തെ വിട്ടിട്ട് സ്മൃതിയെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ടാ പറയുന്നു ചൈതന്യമൊന്നും സ്മൃതിയും. ഇവിടെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ചൈതന്യം ബോധം അത് പറഞ്ഞ് സ്മൃതി എടുത്തു പറയുന്നു. എന്തിനാ അതങ്ങനെ പറയുന്നത്? പൂർവജന്മങ്ങളുടെ കാര്യം ഉറപ്പില്ലാത്ത കാര്യമല്ലേ, അത് പറഞ്ഞാൽ ഇപ്പൊ ചാർവാക അംഗീകരിക്കും. ചാർവാക അംഗീകരിക്കത്തില്ല. ബോധം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ ശരീരത്തിൽ കാലപരിച്ഛിന്നമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബോധമാണ്. ബോധം വർത്തമാന ക്ഷണത്തിൽ ഉണ്ടാവും, അടുത്ത ക്ഷണം നശിച്ചു പോകുന്നു, വീണ്ടും ഉണ്ടാവുന്നു, നശിക്കുന്നു. ഇതാണ് സ്മൃതി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. മുമ്പുണ്ടായ ബോധത്തിൻ്റെ സ്മരണയാണ്. എന്നുവെച്ചാൽ അവിടെ എന്തുവരുന്നു? സ്മൃതി അംഗീകരിക്കുമ്പോൾ സ്ഥായിയായ ചൈതന്യത്തെ സ്വീകരിക്കേണ്ടി വരും ശരീരത്തിൽ. ബോധത്തെ അംഗീകരിച്ചാൽ അത് സ്വീകരിക്കണമെന്നില്ല, ബോധമുണ്ടായി നശിക്കുന്നതിൻ്റെ. സ്മൃതി അങ്ങനെയല്ല. സ്മൃതി സൂചിപ്പിക്കുന്ന എന്താണ്? മുമ്പുണ്ടായ ഒരു ബോധത്തിൻ്റെ സ്മരണയാണ്. അപ്പോൾ മുമ്പ് ബോധിക്കാനും ഇപ്പോൾ സ്മരിക്കാനും ഒന്ന് ഉള്ളിലുണ്ടായിരിക്കണം. ബോധത്തിനും ചൈതന്യത്തിനും സ്മരണയ്ക്കും ആധാരമായിട്ടൊന്നുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥായിയായ ഒരു ചൈതന്യത്തിൻ്റെ അസ്തിത്വത്തെ സ്മൃതി സൂചിപ്പിക്കുന്നുണ്ട്. അതിന് ആത്മാവെന്ന് ആസ്തികന്മാർ പറയും. അത് ആത്മാവല്ല, ചൈതന്യ വിശിഷ്ടമായിരിക്കുന്ന ശരീരം തന്നെയാണ് എന്ന് ചർവാകൻ പറയും. അതുകൊണ്ട് സ്മൃതിയെ ബോധത്തിൽ നിന്ന് പ്രത്യേകം പറയും. ഇതെല്ലാം പ്രാണ ചേഷ്ട ചൈതന്യ സ്മൃതി ആദ്യച്ച ആത്മധർമ്മത്തിന് അഭിമതാഹ. ഇത് ആത്മധർമ്മം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നു ആര്? ആസ്തികന്മാർ. ആത്മവാദിനാം, ആത്മവാദികൾ. നാസ്തികന്മാരല്ലാത്തവരല്ല, ആത്മവാദികളാണ് അവർ. ഇതെല്ലാം ആത്മധർമ്മമായി സ്വീകരിക്കുന്നു. അതിൽ തന്നെ പല പക്ഷക്കാരുണ്ട്. പക്ഷെ ആത്മവാദി എന്ന് പറയുമ്പോൾ അവരെല്ലാം ഇതിനെല്ലാം ആത്മാവിൻ്റെ, ആത്മാവെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ ആത്മാവ്, നിലനിൽക്കുന്ന ആത്മാവ്, അതാണ് വിശേഷം. അപ്പം ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നതായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആത്മാ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എന്നേ അർത്ഥമാണ്. ആത്മാനേതിനെയും പറയാം. ഈ പറയുന്ന ചൈതന്യമായിരിക്കണമെന്നില്ല. ഏതിനീ ആത്മാന്ന് പറയും. വസ്തുസ്വരൂപം എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇവിടെ ആസ്തികന്മാരെ സംബന്ധിച്ചിടത്തോളം ആത്മവാദി എന്ന് പറയുമ്പോൾ സ്ഥായിയായ ഒരു ആത്മാവിനെ സ്വീകരിക്കുന്നു. അവിടെ ആത്മധർമ്മങ്ങളായി അവർ സ്വീകരിക്കുന്നു പ്രാണൻ ചേഷ്ട ചൈതന്യ സ്മൃതി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നുണ്ട് വേറെ എന്തിനെ സ്വീകരിക്കാം? നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട്? ആത്മാവിന്റെ അടയാളമായിട്ട് ഇച്ഛാദ്വേഷം. ഇച്ഛാദ്വേഷം ഇതെല്ലാം ഇതൊന്നും ജഡവസ്തുക്കളിൽ കാണുന്നില്ല. ഇതെല്ലാം ആത്മധർമ്മമായി സ്വീകരിച്ചിരിക്കുന്നു ആത്മവാദിനാം. പ്രത്യഭിജ്ഞ അതല്ല. ഇവിടെ സ്മൃതി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൂടെ എടുക്കാം. ചേർത്ത പറഞ്ഞിരിക്കുന്നു. ആത്മവാദിന ദേവി അന്തർ ഏവ ദേഹേ ഉപലഭ്യമാന. അതും ഈ പറയുന്നതെല്ലാം ഉള്ളിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഉള്ളിൽ അനുഭവപ്പെട്ട് ശരീരത്തിലൂടെ പ്രകടമാകുന്നു. ബഹിസ്ഥ അനുപലഭ്യമാന ദേഹാദ്ബഹി എന്നാണ് അവർ ബഹി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിന് പുറത്ത് ശരീരമല്ലാത്തതില്ലെന്നർത്ഥം. അവിടെ നിന്ന് ഇത് കാണുന്നില്ല. ശരീരം എന്ന് പറയുമ്പോൾ സ്വന്തം ദേഹമല്ല. എവിടെയെല്ലാം ചേതന ശരീരങ്ങളുണ്ടോ അവിടെയെല്ലാം അനുഭവപ്പെടുന്നതെന്നർത്ഥം. എവിടെയെല്ലാം അചേതന വസ്തുക്കളുണ്ടോ അവിടെ ഒന്നും ഇതൊന്നും അനുഭവപ്പെടുന്നില്ല. അതാണ് അന്തഹ ബഹി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അല്ല, ശരീരത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ വേറെ ശരീരവും ശരീരത്തിൻ്റെ പുറത്താണ്, അങ്ങനെ തന്നെ. അന്തരേവ ദേഹ ഉപലഭ്യമാന ബഹിസ്ഥ അനുപലഭ്യമാന, ഇതാണ് ഈ ജ്ഞാന ഇച്ഛാദികളുടെ എല്ലാ സ്ഥിതി. ഇവ അസിദ്ധേ ദേഹവ്യതിരിക്തേ ധർമ്മിണി. ചാർവാകൻ പറയുന്നു, ദേഹവ്യതിരിക്തമായ ഒരു ധർമ്മിയില്ല, ആത്മാവെന്ന് പറയുന്ന ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ധർമ്മി ദേഹം തന്നെ. ഇതെല്ലാം ദേഹധർമ്മങ്ങളാണ്. ദേഹത്തിന് അവരൊരു വിശേഷണം ചേർക്കും, ചൈതന്യ വിശിഷ്ടമായ ദേഹം. അങ്ങനെ പറയാൻ കാരണം, ഒന്നും മൃതശരീരത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് പറയുന്നു, അസിദ്ധേ ദേഹം വ്യതിരിക്തേ ധർമ്മിണി, ദേഹം വ്യതിരിക്തമായ ധർമ്മികളിൽ ജഡ വസ്തുക്കളിലൊന്നും ഇത് കാണുന്നില്ല. ദേഹധർമ്മയോ ഭവിതം അർഹന്തി. ജഡവസ്തുക്കളിൽ ഇതൊന്നും കാണാത്തതുകൊണ്ട് ഇതെല്ലാം ദേഹധർമ്മമാണ്. ഇത് പറയുന്നത് യുക്തിയാണ്, ചർവാകന്റെ യുക്തിയാണ്. തസ്മാത് അവ്യതിരേകോ ദേഹാത് ആത്മനഹേതി. ആത്മനഹ ദേഹാത് അവ്യതിരേക, ആത്മാവിന് ദേഹത്തിൽ നിന്നും അവ്യതിരേകത്വമുണ്ട്. അവ്യതിരേക എന്ന് വെച്ചാൽ അവ്യതിരേകത്വം എന്നർത്ഥം. അവ്യതിരേകത്വം എന്ന് വെച്ചാൽ അഭേദം. ആത്മനഹ ദേഹ അവ്യതിരേകത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിന് ദേഹത്തിൽ നിന്നും അഭിന്നത്വം, അഭേദം ഉണ്ട്. ഇത് ആത്മാവ് ദേഹത്തിൽ നിന്നും ഭിന്നമല്ല, ആത്മാവ് ദേഹം തന്നെ, ചൈതന്യ വിശിഷ്ടമായ ദേഹം എന്ന് പറയും. ഇതാണ് ചാർവാക സിദ്ധാന്തം. നാസ്തികന്മാരെല്ലാം ഇത് തന്നെ പറയുന്നു. ആധുനിക ഭൗതിക ശാസ്ത്രം പഠിക്കുന്നവരിലും ഒരു വിഭാഗം, എല്ലാവരും അല്ല, അതിൽ തന്നെ പല വിഭാഗമുണ്ട്. ചിലരെല്ലാം ഇത്തരം ഭൗതികവാദത്തെ പിന്താങ്ങുന്നവരാണ്. അവർ പറയുന്നു, ദേഹ ചൈതന്യ വിശിഷ്ടമായ ദേഹത്തിൽ നിന്നും ഭിന്നമായ ഒരു ആത്മാവില്ല. എല്ലാ ഭൗതിക ശാസ്ത്രജ്ഞന്മാരവരോട് യോജിക്കുന്നില്ല. ചർവാകന്റെ പക്ഷമുള്ളവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം അതിൻ്റെ തീരുമാനം വരുന്നത് അവർ ഭൗതികം അറിയുമോ ഇല്ലയോ എന്നുള്ളതൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഓരോരുത്തർക്കും ഓരോന്നിനോട് തോന്നുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ടാണ്, അല്ലാതെ അവരുടെ അറിവ് വച്ച് തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അറിവിനെയും കടന്നുപോകും പലപ്പോഴും മനുഷ്യൻ്റെ വിശ്വാസം. ചിലർക്ക് ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അവിടെ അറിവിനൊന്നും സ്ഥാനമില്ല. അവർ ഭൗതികമായ അറിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേഹവ്യതിരിക്തമായ ആത്മാവിന് ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു, വിശ്വാസം കൊണ്ട് അറിയുന്നു അങ്ങനെ ഉണ്ട്. അവർക്ക് നിശ്ചയാത്മകമായ ബോധമാണ്, അങ്ങനെ ഒരു ആത്മാവുണ്ട്. ചിലർക്ക് ഭൗതിക വിജ്ഞാനമുള്ളൂ, അവരുടെ ഭൗതിക വിജ്ഞാനം വെച്ചുകൊണ്ട് അവർ പറയും ദേഹവ്യതിരിക്തമായ അങ്ങനെ ഒരാത്മാവില്ല എന്നാണ് അവരുടെ വിജ്ഞാനം കൊണ്ട് പറയും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ശാസ്ത്രബോധമാണ് എന്ന് പറയും. ആ ശാസ്ത്രബോധം എന്ന് പറയാൻ പറ്റില്ല, പിന്നെന്താ? അതവരുടെ വിശ്വാസമാണ്. ഒരു കൂട്ടൊരാത്മാവുണ്ടെന്ന് വിശ്വസിക്കുന്നു, മറ്റൊരു കൂട്ടൊരാത്മാവ് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. രണ്ടു കൂട്ടരും ഭൗതികമായ അറിവുള്ളവരാണ്, ഭൗതിക വിജ്ഞാനമുള്ളവരാണ്. ഭൗതികമായ വിജ്ഞാനം കൊണ്ട് ഒരാൾ ആത്മാവിനെ നിഷേധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരാൾ ആത്മാവിനെ അംഗീകരിക്കുമെന്നും പറയാൻ പറ്റില്ല. അത് എല്ലാം അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, വിശ്വാസങ്ങൾ, അതിനെ തുടർന്ന് വരുന്ന അറിവാണ്. ചാരവാകൻ ആ പക്ഷത്തിലാണ്. ചാരവാകനെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഭൗതിക വിജ്ഞാനമുണ്ട്. അന്നത്തെ ഭൗതിക വിജ്ഞാനം വെച്ചുകൊണ്ട് ചാരവാകൻ പറയുന്നു ആത്മാവില്ല. ചാരവാകനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു, അതുകൊണ്ടല്ലേ ചാരവാകൻ പറയുന്നു പ്രാണൻ, ചേഷ്ട, ചൈതന്യ, സ്മൃതി തുടങ്ങിയ എല്ലാം ഈ ശരീരത്തിൽ, ജീവശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടു കഴിഞ്ഞാലും ശരി, ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരു ആത്മാവ് ഇല്ല ഉറപ്പിച്ച് പറയണം. അതെന്താണത്? ചാരവാകന്റെ ഭൗതിക വിജ്ഞാനം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല, ചാരവാകന്റെ ഇഷ്ടം. അങ്ങനെ അതിന് പല കാരണങ്ങളും കാണും. ചാരവാകൻ അങ്ങനെ വിശ്വസിക്കുന്നതിനും അങ്ങനെ അറിയുന്നതിനുമുള്ള പല കാരണങ്ങളുണ്ടായിരിക്കും. കാരണങ്ങൾ പലതാണ്, സാഹചര്യങ്ങൾ. അതിൽ രാഷ്ട്രീയം വരെയുണ്ട് ഈ കാര്യത്തിൽ, പിന്നെ അല്ലെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത്തരം വിശ്വാസങ്ങളിലും അറിവുകളൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നത് ശുദ്ധമായ അറിവല്ല, അവനിരിക്കുന്ന പലതരത്തിലുള്ള താല്പര്യങ്ങളും ചിന്താഗതികളും എല്ലാം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭൗതികമായ ഒരുപാട് അറിവുള്ള ആൾക്കാരും രണ്ട് കൂട്ടത്തിൽപ്പെടുന്നു. ഭൗതികമായി ശരിക്കും അറിവ് നേടിയതിന് ശേഷം, ആ ഭൗതികമായ അറിവെന്ന് വെച്ചാൽ ഇന്നത്തെ ആധുനികമായ ഭൗതികശാസ്ത്രം, നല്ല അറിവ് നേടിയാലും ചിലർ വിശ്വാസികളായിരിക്കും, സ്വർഗനരകങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കും, അതീന്ദ്രിയമായ വിഷയങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കും. ചിലരങ്ങനെയല്ല, അവർ നേരെ വിരുദ്ധമായിരിക്കും, നാസ്തികം ആയിരിക്കും അവർ പറയും. അപ്പോൾ അതൊക്കെ ശാസ്ത്രബോധം കൊണ്ട് ഒരാൾ ആസ്തികനാകുമെന്നോ നാസ്തികനാകുമെന്നോ പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ധാരണയുണ്ട്. ശാസ്ത്രത്തെ കൂടുതൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ശാസ്ത്രം കൂടുതൽ ആൾക്കാർ പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം നാസ്തികന്മാരാകുമെന്നുള്ള തെറ്റിദ്ധാരണയാണ്. അതിന് ചരിത്രത്തിൽ തന്നെ ഒരുപാട് തെളിവുകളുണ്ട്. നിങ്ങളൊക്കെ സയൻസ് പഠിച്ചിട്ടുള്ളവരാണ്, പഠിക്കുന്നവരാണ്. എൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ പഠിച്ചതും പഠിക്കാത്തതും കണക്കാണെന്ന് എനിക്കറിയാം. ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിന് വലിയ വിശേഷമൊന്നും ഉണ്ടാകാൻ പോകും. ഒരു ഉദാഹരണം പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടിയ ലോക ചരിത്രത്തിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ, അറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? സയൻസ് പഠിച്ച ഐസക് ന്യൂട്ടൺ. എപ്പോഴാ ജീവിച്ചിരുന്നു? 1800 അല്ലേ? അല്ലെങ്കിൽ എഴുന്നേറ്റിരിക്കേണ്ടി വരും. സയൻസ് സയൻസ് പഠിച്ചയാൾ അങ്ങനെ പറയണെങ്കിൽ അല്ല, ആദ്യമായിരുന്നു. പ്രത്യേകിച്ചല്ല. അതാ പറഞ്ഞു പഠിച്ചതും പഠിക്കാത്തതൊക്കെ കണക്ഷൻ ഉണ്ട്. പഠിച്ചവർക്ക് ആർക്കെങ്കിലും പറയാമോ എന്ന് ജീവിച്ചിരുന്നു. ആയിരത്തി അറുന്നൂറ്റി ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കെന്ന് പറയാം, ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം വലിയൊരു, അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 200 വർഷത്തിൽ കൂടുതലൊന്നും ഇപ്പോഴുമുണ്ട്. ഏതുവരെ നിന്നു? ഐൻസ്റ്റീൻ വരുന്നത് വരെ. ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം വരുന്നവരെ, ഐൻസ്റ്റീൻ്റെ പ്രസിദ്ധമായ സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നതുവരെ അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ് ശാസ്ത്ര ലോകത്ത് നിന്നത്. അത് കഴിഞ്ഞില്ല എന്നല്ല. ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് പണി എന്തായിരുന്നു അറിയാമോ? കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പള്ളിയിൽ അച്ഛനാവാൻ പോയ ആളാണ്. അവസാനം അവസാനം അദ്ദേഹം ചെയ്ത് ബൈബിൾ പഠിക്കുകയായിരുന്നു, ഡീ കോഡിങ് ബൈബിളിന്റെ. അവസാന സമയം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചു. പിന്നെ ഒരിക്കലും ശാസ്ത്രവുമായി പൊരുത്തപ്പെടാത്ത ഒന്നിലാണ് പിന്നെ ഗവേഷണം നടത്തിയത്, ആൽക്കമി, സ്വർണം ഉണ്ടാക്കുന്ന കുറുക്ക് വിദ്യ. അപ്പോൾ ഭൗതിക ശാസ്ത്രജ്ഞനാണ്, അതുകൊണ്ട് ശരിയായ രീതിയിൽ ഭൗതിക ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ അയാൾ നാസ്തികനാകുമെന്ന് പറയാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ, അങ്ങനെ പലരും ഉണ്ട്. അപ്പോ അതുകൊണ്ട് നമുക്ക് ഭൗതിക ശാസ്ത്രം കൂടുതൽ പഠിപ്പിക്കാം. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം നാസ്തികന്മാരാകും. അങ്ങനെ ഇന്ത്യയിൽ വിശ്വസിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ഭാരതത്തിൽ ഭൗതികശാസ്ത്രം പഠിപ്പിച്ചാൽ നാസ്തികരാകും. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയിൽ അത് എഴുതി ചേർക്കുകയും ചെയ്തു. കാരണം നെഹ്റു സ്വയം ഒരു നാസ്തികനായിരുന്നു. ഭരണഘടനയിൽ ജനങ്ങളെല്ലാം, അത് ലോകത്ത് വേറൊരു ഭരണഘടനയിലും ഇല്ലെന്നാ പറയുന്നു. ഒരു രാജ്യത്തിൻ്റെയും ജനങ്ങളെല്ലാം ശരിയായ ശാസ്ത്രബോധം ഉള്ളവരായിരിക്കണമെന്ന് പ്രത്യേകം എഴുതി ചേർത്ത്. അവരുടെ മനസ്സിലിരിപ്പ് എല്ലാവരെയും നാസ്തികരാക്കുക എന്നുള്ളതായിരുന്നു. എന്നിട്ടായോ ഇവിടെ ഇവിടുത്തെ ആസ്തികന്മാരെല്ലാം നാസ്തികരായോ? അപ്പോൾ അതുമായിട്ട് ബന്ധമില്ല. അതൊക്കെ ഇവിടെ ഈ ദ്വൈതവും അദ്വൈതവും എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഓരോരുത്തരുടെ വിശ്വാസങ്ങളുമാണ്. അതിലൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സയൻസ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒന്നും മാറ്റം വരത്തില്ല. അത് തികച്ചും വ്യക്തിനിഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും വസ്തുനിഷ്ഠമാണ്. സയൻസിൻ്റെ പ്രത്യേകത അതാണ്. ഇത് എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായൊരു കാര്യം. അപ്പോൾ ഇത് എപ്പോഴും രണ്ട് തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അടിസ്ഥാനപരമായി ഒന്ന് കൊണ്ട് മറ്റൊന്നിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല. വ്യക്തികളിൽ അത് മാറി മാറി ഇരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും ജീവിത വ്യക്തി ജീവിതത്തിൽ അവർ വേറെ ആൾക്കാരാണ്. ശാസ്ത്രബോധം കൊണ്ടത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ശാസ്ത്രത്തിൽ തന്നെ ഇവിടെ ഇപ്പം പറയുന്നു. ഇപ്പം ചർവാകൻ്റെ കാര്യം പറഞ്ഞു. ചർവാകൻ പറയുന്നു ദേഹവിശിഷ്ട ചൈതന്യവിശിഷ്ടമായ ആത്മാവ്, ദേഹമാണ് ആത്മാവ്. ഇനി ആത്മാവിനെ കുറിച്ച് ശങ്കരാചാര്യർ പറയുമ്പോൾ പറയും അത് വേറെയാണ്, രാമാനുജൻ പറയുമ്പോൾ വേറെന്ന് പറയും, ജൈമിനി പറയുമ്പോൾ അവിടെ വേറെന്നാണ്, അല്ലെങ്കിൽ ജൈമിനീയന്മാർ, ജൈമിനി ഒന്നും പറഞ്ഞില്ല, ജൈമിനീയന്മാർ. മാധ്വനും രാമാനുജനും വല്ലഭനും എല്ലാം പറയുമ്പോൾ അവരവരുടെ ആത്മാവാണ്. ഇത്രയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. ആര് ചോദിക്കും? കൂപമുണ്ടോ, ഇത്രയൊക്കെ ആത്മാവുണ്ടോ എന്ന് ചോദിക്കും. കൂപമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ പലരും ഇങ്ങനെ മരിച്ചിരിക്കുകയാണ്. അതെന്ത് സാധനമാണ് കേട്ടിട്ടുണ്ട്? കൊട്ടക്കിണറ്റിലെ തവളകൾ മലയാളത്തിൽ തന്നെ പറയാം. അവർ ചോദ്യങ്ങൾ ഉന്നയിക്കും, അതെന്താണ്, അങ്ങനെ എന്താത്മാവും, അങ്ങനെയൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെയുണ്ട്. ഓരോരുത്തരുടെയും ആത്മാവ് വേറെ വേറെയാണ്. ചാർവാകൻ പോലും ആത്മാവിനെ നിഷേധിക്കുന്നില്ല. ചാർവാകന് ആത്മാവിന് ചാർവാകന്റേതായ വ്യാഖ്യാനം ഉണ്ടെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കണം. ശങ്കരാചാര്യർ പറയുന്ന ആത്മാവിന് ചാർവാകനും അംഗീകരിക്കുന്നില്ല, ചാർവാകൻ പറയുന്ന ആത്മാവിനെ ശങ്കരാചാര്യം അംഗീകരിക്കുന്നു. രണ്ടുപേർക്കും അവരവരുടേതായ യുക്തിയുണ്ട്. യുക്തിയില്ലാത്തവരല്ല ചാർവാകൻ ഇവിടെ പറഞ്ഞത്, യുക്തി വിചാരമല്ലേ പറഞ്ഞത്. പഴയ കാലത്ത് പിന്നെ ഇതിൽ ഏതാ ശരിയെന്നുള്ളതിന് എന്താ ചെയ്യുന്നത്, എങ്ങനെ തീരുമാനിക്കും? പഴയ കാലത്ത് തീരുമാനിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തും. നടത്തിയിട്ട് ബുദ്ധിയുള്ളവൻ ജയിക്കും, അവൻ പറയുന്നത് ശരി. അത് തന്നെ വാദപ്രതിവാദത്തിലൂടെ തീരുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ വാദിക്കാൻ കഴിയുള്ളവൻ പറയുന്നത് ശരിയാവും. എന്നുവെച്ചാൽ അത് വസ്തു യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണമെന്നില്ല, അങ്ങനെ തീരുമാനിക്കും. ഇന്നത്തെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇന്ന് അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് പറയും ഇന്നത്തെ ആൾക്കാർ? അവർ പറയും അതിന് സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയും. അതുകൊണ്ട് അതിലൂടെ നിങ്ങൾ തെളിയിച്ച് കാണിച്ചു തരണമെന്ന് പറയും. ശരി, അങ്ങനെ തെളിയിക്കാൻ പോയി എന്നിരിക്കട്ടെ. ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൽ അവിടെ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? അത് തന്നെ. ശങ്കരാചാര്യർക്കും ചാർവാകനും പോലെ തന്നെ രണ്ടു തട്ട് നീക്കും. ശങ്കരാചാര്യരും ചാർവാകനും നിന്നതുപോലെ തന്നെ വാദപ്രതിവാദത്തിൽ ശങ്കരാചാര്യർ എന്ത് ചെയ്തു? ചാർവാകനെ തറവറ്റിച്ചു, ആത്മാവുണ്ടെന്ന് സമർത്ഥിച്ചു. ഇന്നത്തെ മെത്തഡോളജി പോയാലും ഒരു കൂട്ടർ എന്ത് പറയും? ആത്മാവുണ്ടെന്നവർ തെളിയിക്കും, വേറൊരു കൂട്ടർ പറയും ഇല്ല. അപ്പൊ ഇതിന്റെ പൊതു സ്വഭാവത്തിന് കാലം കൊണ്ടൊന്നും വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല, അതിനൊന്നും വ്യത്യാസമില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് ഇതിലെ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് നമ്മൾ മുമ്പും പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ചാർവാകനും ശങ്കരാചാര്യരും നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നതുകൊണ്ടാണ് വീണ്ടും അത് പറയുന്നത്. ആത്യന്തികമായ ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത് അവനവന്റെ ഇഷ്ടം, അവനവന്റെ അറിവ്, അവനവന്റെ വിശ്വാസം. എവിടെയായാലും ശരി, അത് ഭൗതികവാദത്തിലായാലും ശരി, ആധ്യാത്മികമായ വാദത്തിലായാലും ശരി, വ്യക്തിനിഷ്ഠമാണ്. അത് മനസ്സിലാക്കി അതുകൊണ്ട് ശങ്കരാചാര്യർ എന്ത് ചെയ്യുന്നു? ഈ ചാർവാകന്റെ നാസ്തികവാദത്തെ നിഷേധിക്കുകയാണ്. ഏവം പ്രാപ്തേ ബ്രഹ്മ. വ്യതിരേക തദ്ഭാവ അഭാവിത്വാത് നതു ഉപലബ്ധിവത്. ഞാൻ പറഞ്ഞത് ശങ്കരാചാര്യൻ നിഷേധിക്കുന്നു. എന്താ വ്യാസൻ നിഷേധിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്ന് നിങ്ങളാരും ചോദിക്കത്തില്ലെങ്കിലും ഞാൻ തന്നെ ചോദിക്കുകയാണ്. ചോദിക്കുക ആരും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? സൂത്രത്തിന്റെ അർത്ഥം അത് തന്നെ. വ്യാസൻ ഇവിടെ നിരപരാധിയാണ്, നമുക്കറിയത്തില്ല വ്യാസൻ എന്താ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇതാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യരുടെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ശങ്കരാചാര്യം നിഷേധിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വേറെ ഏതെങ്കിലും അദ്വൈത ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയും ഇത് വ്യാസേന ഉക്തം എന്ന് പറഞ്ഞിട്ട് ഈ സൂത്രം എടുത്ത് കാണിക്കും. എന്നിട്ട് പറയും ശങ്കരാചാര്യർ പറഞ്ഞത് എന്നല്ല അവർ പറയുന്നു, പിന്നെയോ എന്ന് വ്യാസൻ പറഞ്ഞിരിക്കുന്നു എന്നേ പറയത്തുള്ളൂ. പക്ഷെ അങ്ങനെ പറയുന്നിടത്ത് ഒരു തകരാറുണ്ട്. എന്താണ്? അത് തന്നെ. മാധ്വനും രാമാനുജനും എല്ലാം പറയും വ്യാസേന ഉക്തം എന്ന് പറയും. എന്നിട്ട് അവരുടെ സിദ്ധാന്തം പറയും. അപ്പൊ പിന്നെ വ്യാസേന ഉക്തം എന്താണെന്നുള്ള തീരുമാനമില്ലാതെ വരും. അതുകൊണ്ട് ഇതെല്ലാം ശങ്കരാചാര്യർ പറഞ്ഞതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്? ഇപ്പൊ ശങ്കരാചാര്യർ എങ്ങനെയാണ് ചാർവാകനെ ഖണ്ഡിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ഒന്നുകൂടെ പറയാം, വിശ്വാസികളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ഈ വാദവിവാദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഉണ്ടെന്ന് വിശ്വസിക്കാം, അല്ലെങ്കിൽ ഇല്ലെന്ന് വിശ്വസിക്കാം. ഈ രണ്ട് കൂട്ടരിലും വിശ്വാസികളുണ്ട്. ആസ്തികന്മാരിലും ഉണ്ട് വിശ്വാസികൾ, അവരുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാസ്തികന്മാരിലും ഉണ്ട് വിശ്വാസികൾ, അവർ ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൻ്റെ തലമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ച, ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള ചർച്ച ഇതാണ്. അതാണ് നമ്മൾ പൊതുവെ കാണുന്നത്, അങ്ങനെയാണ്. അല്ലാതെ ചർച്ച ചെയ്തു ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇല്ലെന്നോ തീരുമാനിക്കാനൊന്നും ആരും തയ്യാറാകത്തില്ല. അങ്ങനെ സാധാരണ സംഭവിക്കാറുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരിക്കും. എന്താണ്? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ടാണ് ചർച്ചകൾ തീരുമാനമാകാത്ത. ഉണ്ടെന്ന് പറയുന്ന സ്വാമിയും ഇല്ല എന്ന് പറയുന്ന നാസ്തികനും കൂടെ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും അടിച്ചു പിരിയത്തേ ഉള്ളൂ അല്ലേ. അത് രണ്ട് മുട്ടനാടുകൾ തമ്മിൽ ഇടികൂടുമ്പോഴാണ്. ഇടികൂടി ക്ഷീണിക്കുമ്പോൾ രണ്ടുപേരും പിന്മാറും. രണ്ടുപേർക്കും അതുകൊണ്ട് വിശേഷിച്ച ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം എന്താണ്? രണ്ടു കൂട്ടർക്കും നേരത്തെ തന്നെ അറിയാം. ഒരു കൂട്ടർക്കറിയാം ഉണ്ട്, വേറെ കൂട്ടർക്കറിയാം ഇല്ല. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടാകും? ഇല്ല. പിന്നെ ചർച്ച കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് അവരവരുടെ പ്രാഗൽഭ്യം പ്രകടിപ്പിക്കാം, അവരവരുടെ ഫാൻസുകളെ കൊണ്ട് കൈയടിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചില പ്രയോജനങ്ങളല്ലാതെ വേറൊന്നും സംഭവിക്കത്തില്ല. ഉണ്ടെന്നുള്ളവന്റെ മനസ്സിൽ ഉണ്ടെന്ന് തന്നെ, ഇല്ല എന്നുള്ളവന്റെ മനസ്സിൽ ഇല്ല എന്ന് തന്നെ. പിന്നെ അപൂർവം ചില കൂട്ടരുണ്ട്. എന്താണ്? അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കും. അപൂർവം പേര് കാണും. ഇവിടെ ഭാഷകാരൻ ഇല്ല എന്നുള്ള പക്ഷത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുന്ന ചാർവാകനെ ഉണ്ടെന്നുള്ള പക്ഷത്തിൽ നിന്നുകൊണ്ട് എതിർക്കുകയാണ്. ഇപ്പൊ രണ്ടുപേർക്കും മുൻകൂട്ടി തന്നെ സംഗതി ഉള്ളിലുണ്ട്, അല്ല ചർച്ചയിലൂടെ കണ്ടെത്തുകയല്ല ചെയ്തു. ചാർവാകൻ നാസ്തികൻ തന്നെയാണ്, ഭാഷകാരൻ ആസ്തികൻ തന്നെയാണ്. അതുകൊണ്ട് തന്റെ ധാരണയ്ക്ക് അനുകൂലമായി രണ്ടുപേരും സംസാരിക്കുന്നു. ഭാഷകാരൻ പറയുന്നു വ്യതിരേക തദ്ഭാവ അഭാവിത്വാത് നത്തു ഉപലബ്ധിത്വം നത്തു ഏതസ്തി യദുക്തം അവ്യതിരേകോ ദേഹാദ് ആത്മനൈതി ദേഹാദ് ആത്മനഃ അവ്യതിരേകത്വം നാസ്തി എന്നാണ്. സമയം അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാമോ? ഈ നിർഭരത്വം അല്ലെങ്കിൽ നിർഭരം എന്ന് അതേപോലെ ഭാവ ഭാവത്തിൽ ഭാവാർത്ഥം അറിയാമല്ലോ, അങ്ങനെ സാറിന് ഉപയോഗിക്കുന്നതാണ്. ഭാവാർത്ഥ എന്ന് പറയും. ഭാവാർത്ഥത്തിൽ വിനാഭിപ്രത്യം തദർത്ഥം അവബോധയതി എന്നാണ്. ചില ശബ്ദങ്ങൾ പ്രത്യേകത്തെ കൂടാതെ തന്നെ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അത് പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യം. എല്ലായിടത്തും പ്രത്യേകം വേണമെന്നില്ല, പ്രത്യേകം കൂടാതെ തന്നെ അർത്ഥത്തെ ബോധിപ്പിക്കും. ഭാഷകാരൻ നിഷേധിക്കുന്നു, ദേഹത്തിൽ നിന്ന് ആത്മാവിന് ഭേദമില്ല, അല്ലെങ്കിൽ ആത്മാ അഭിന്നമാണ് എന്നുള്ളത് ശരിയല്ല. നതു ഏതത് അസ്ഥി, ഇത് ശരിയല്ല. ആണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വിചാരം ചെയ്ത് ചെന്ന് സിദ്ധാന്തത്തിലെത്തുകയല്ല ചെയ്യുന്നത്. ആദ്യം തന്നെ സിദ്ധാന്തം പറയുകയാണ്, ആ സിദ്ധാന്തം തൻ്റെ ഉടൻ ഉറച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, മുമ്പ് തന്നെ വിചാരമൊക്കെ ചെയ്ത് ആ തത്വത്തെ ധരിച്ചിരിക്കുകയാണ്. ചാർവാകനാകുന്നു മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിചാരത്തിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. പഴയ രീതിയും അങ്ങനെയായിരുന്നല്ലോ. ശാസ്ത്രാർത്ഥവാദങ്ങളിലൊക്കെ ഓരോരുത്തർ അവരവരുടെ സിദ്ധാന്തവുമായിട്ട് അങ്ങോട്ട് ധരിച്ചിരിക്കുകയാണ്. വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയിട്ടാണ് പിന്നെ അവിടെ സർവജ്ഞപീഠത്തിലൊക്കെ ഇരിക്കുന്നത്. പക്ഷുകാരനും ആ രീതി തന്നെ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, ശരീര അഭിന്നമായ ആത്മാവല്ല, പിന്നെ ശരീര ഭിന്നമായ ആത്മാവാണ്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ഗുസ്തി പിടിച്ച് നോക്കാം ആരാ ജയിക്കുന്നതെന്നറിയാം. അപ്പൊ ഇവിടെ ഇനിയിപ്പോ തീരുമാനം ഉണ്ടാകുന്നത് വാദപ്രതിവാദത്തിലൂടെയാണ്. ആത്മാവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നിങ്ങൾക്കതിനെ കുറിച്ച് വാദിക്കാൻ എത്ര കഴിവുണ്ടെന്നുള്ളതനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് ഉള്ള നിങ്ങളുടെ വാക് സാമർഥ്യം, ബുദ്ധി സാമർഥ്യമൊക്കെ അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണ് ഇവിടെ അവസാനം തീരുമാനത്തിലെത്തിച്ചേരും. അല്ലെങ്കിൽ പിന്നെ അതിനൊന്നും പോകരുത്, വിശ്വസിക്കുക, അതിൽ സമാധാനപ്പെടുക. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നിങ്ങളതീ കൈകടത്തരുത്. ചാർവാകനോട് പറയും, ഞാൻ എൻ്റെ ആത്മാവുമായി ജീവിച്ചോട്ടെ, ദേവി ഇത് എന്നെ ഉപദ്രവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തകർന്നു. ഇവിടെ അതല്ല, വ്യതിരേകേ വാസി ദേഹാത് ഭവിതും അർഹതി. സിദ്ധാന്തം പറയുന്നു, ദേഹാദസ്യ വ്യതിരേക ഏവ ഭവിതും അർഹതി, ദേഹത്തിൽ നിന്ന് ഈ ആത്മാവിന് ഭേദം ഉണ്ട്, അങ്ങനെ വരാൻ വഴിയുള്ളൂ. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിചാരം ചെയ്ത് നോക്കാം എന്നുള്ള വാദത്തിലൂടെ അത് തീരുമാനിക്കാം എന്നാണ്. തദ്ഭാവ അഭാവിത്വ നേരത്തെ ചർവാൻ പറഞ്ഞ തദ്ഭാവ ഭാവിത്വം, അതിന് അല്പം മറിച്ചിട്ട് ഭാഷകാരൻ അവരെ പരാജയപ്പെടുത്തുന്നു. തദ്ഭാവ അഭാവിത്വം, ചെറിയൊരു വ്യത്യാസം വരുത്തിയുള്ളു. ചർവാകൻ ഫ്ലാറ്റായി. അതാണ് ഓരോരുത്തരുടെ കഴിവ് ബുദ്ധി എന്നൊക്കെ പറയും. ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ് വാദം നടത്തുന്നതിന് ഈശ്വരൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് വാദം നടത്തുന്നതിന് ഈശ്വരൻ ഇല്ലായിരിക്കണമെന്നുമില്ല. വാദം നടത്തി ഒരു തീരുമാനത്തിലെത്തിക്കാം ഉണ്ടെന്നോ ഇല്ലെന്നോ. കാരണം തീരുമാനം വാദത്തിലൂടെയാണ് നടക്കുന്നത്. അതിനെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ അവസാനം അത് തീരുമാനം വരുന്നതിൻ്റെ നിർവചനം അനുസരിച്ചാണ്. രണ്ടു തമ്മിൽ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് ഘോരഘോരമായി വാദപ്രതിവാദം നടത്തി അവസാനം രണ്ടു കൂട്ടർക്കും ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. കാരണം രണ്ടുപേർക്കും പ്രബലമായ യുക്തികളുണ്ട്. അവസാനം ഒരു തീരുമാനത്തിലെത്തി, രണ്ടുപേരും യോജിച്ച് ഈശ്വരനുണ്ടെന്ന്. അങ്ങനെ രണ്ട് മണിക്കൂറുകളോളം വാദപ്രതിവാദം നടത്തിയിട്ട് അവസാനം ഈശ്വരനുണ്ടെന്ന് രണ്ടുപേരും ഒരു വിവാദമില്ലാതെ സമ്മതിച്ചു. അങ്ങനെ സമ്മതിക്കാവുന്ന ഒരുപാട് തലങ്ങളുണ്ട്. എവിടെയാണ് രണ്ടുപേരും സമ്മതിച്ചു? എവിടെയാ സമ്മതിക്കുന്നു? അതായത് അത് സമ്മതിക്കുന്നത് ഈശ്വരന്റെ നിർവചനത്തിലാണ്. രണ്ടു കൂട്ടർക്കും സമ്മതമായൊരു നിർവചനം വരാമെങ്കിൽ പിന്നെ അവിടെ വിവാദമില്ല. വാദി ഇത്രയും കാലം ഈ വിവാദം നടത്തിയെന്തുകൊണ്ട്? ഈശ്വരനെ കുറിച്ച് വിവാദം നടത്തിയത് അതിനെക്കുറിച്ചുള്ള നിർവചനമില്ലാതെ. മാനാധീന മേയസിദ്ധി, മേയസിദ്ധിസ്ഥ ലക്ഷണ കുമാരലഭട്ടം പറയുന്നു. ആദ്യം വേണ്ട എന്താണ്? നിർവചനം. നിങ്ങൾ വാദപ്രവാദത്തിന് പോവുകയാണെങ്കിൽ ആദ്യം അത് നിർവചിക്കുക എന്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ആശ്രയിച്ച് പിന്നെ നിങ്ങൾക്ക് ചർച്ചകളാകാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വാദപ്രതിവാദം നടത്തി തീരുമാനമില്ലാതെ വന്നപ്പം ഒരാൾ പറഞ്ഞ്, എൻ്റെ ഈശ്വരനെന്ന് പറയുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. മറ്റേ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനും അതിനോട് യോജിക്കുന്നു. പ്രശ്നം തീർന്നു. ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഈ നീണ്ട വിവാദത്തിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ആദ്യമേ ഇത് തന്നെ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ഈ പല വാദപ്രതിവാദങ്ങളും നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിർവചനമില്ലാതെയാണ് പലരും ചർച്ചകൾ നീണ്ടു നീണ്ടു നീണ്ടു പോകുന്നു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനമാകാതെ പിരിയുന്നത്. ആദ്യം തന്നെ ഒരു നിർവചനത്തിൽ വന്നു കഴിഞ്ഞാൽ മേയ സിദ്ധിച്ച ലക്ഷണാ, മേയം സിദ്ധമാകുന്ന ലക്ഷണത്തിലൂടെയാണ്. ലക്ഷണം എന്ന് പറയുമ്പോൾ അതാണ് അതിൻ്റെ നിർവചനം. അവിടെ നിന്ന് തുടങ്ങണം. തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ വാദപ്രതിവാദത്തിലെ സാധാരണ ശ്രദ്ധിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അങ്ങനെ തുടങ്ങണം. എന്താണ് ആത്മാവ് എന്നുള്ള നിർവചനത്തിൽ നിന്ന് തുടങ്ങണം. ഇവിടെ ഭാഷകാരൻ പറയുന്നു, വിദ്രേവാസി ദേഹാത് ഭവിതം അർഹതി. ആത്മാവ് ദേഹ വ്യതിരിക്തം തന്നെയാണ്. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരു. ഓം നമ.